This podcast is brought to you by podbazaar.com. നമസ്കാരം, എംപോഡിലേക്ക് സ്വാഗതം. വളരെ വ്യാപകമായി സർക്കാർ നേതൃത്വത്തിൽ തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ് പൾസ് പോളിയോ വാക്സിനേഷൻ. പോളിയോ നിർമാർജന പദ്ധതിയുടെ പേരിൽ നടത്തുന്ന ഈ വാക്സിനേഷൻ പരിപാടിക്ക് എന്തുമാത്രം വിശ്വസനീയതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഫലപ്രദമാണ് അത് എന്ന് നമ്മളാരും അറിയുന്നില്ല. സാന്ദർഭികമെന്ന് പറയട്ടെ, തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്നും 75 കിലോമീറ്റർ മാത്രം അകലെയുള്ള തിരുവല്ലൂർ ജില്ലയിൽ ആൻറ്റി മീസൽസ് വാക്സിനേഷനെ തുടർന്ന് 4 പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും 15 കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ ആക്കപ്പെടുകയും ചെയ്തു. ഇന്ന് എംപോഡിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് പോളിയോ വാക്സിനേഷൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചുള്ള പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ ഹരിയാണ്. പൾസ് പോളിയോ വാക്സിനേഷന് വേണ്ടി അതിൻ്റെ ഗുണഫലങ്ങൾ വിവരിച്ചുകൊണ്ട് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ വൻതോതിൽ പരസ്യം ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ പോളിയോ വാക്സിനേഷനെതിരെ പ്രവർത്തിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? വളരെയേറെ പൈസ മുടക്കി മാനുഷിക മാൻ പവറും പണവും മുടക്കി വളരെയധികം മെനക്കെട്ട് ഇതിൻ്റെ പരസ്യത്തിന് വേണ്ടിയുണ്ടായ ഒരു ശ്രമം തന്നെയാണ് ഞങ്ങളെ ആദ്യം ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണമായത്. നിലവിലുള്ള എല്ലാ വാക്സിനേഷൻസിനും ഭീകരമായ ദോഷഫലങ്ങൾ ഉള്ളതാണ് എന്ന് പാഠപുസ്തകങ്ങൾ അടക്കം നിലവിലുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള അറിവുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോഴാണ് ഈ മരുന്ന് പൂർണ്ണമായും സുരക്ഷിതമാണ്, ഇപ്പോൾ പിറന്ന കുട്ടിക്കടക്കം കൊടുക്കണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക നിർമാർജന പരിപാടി എന്നുള്ള നിലയിൽ പരിപാടി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെതിരെ വളരെ ശക്തമായി രംഗത്തെത്തിയത്. എന്തൊക്കെയാണ് ഈ വാക്സിനേഷനെതിരെയുള്ള ആരോപണങ്ങൾ? വാക്സിനേഷന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? പൾസ് പോളിയോ വാക്സിനേഷൻ ഉപയോഗിക്കുന്ന OPV ഓറൽ പോളിയോ വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ ആണ്. ഈ OPV എന്ന് പറയുന്ന ലൈവ് അറ്റിനുവേറ്റഡ് വാക്സിൻ ആണ്. അതായത് വീര്യം കുറച്ച രോഗകാരിയായ രോഗാണുവിനെ തന്നെയാണ് പ്രതിരോധ മരുന്നിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മരുന്ന് പലപ്പോഴും പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള കുട്ടികളിൽ മാരകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കുകയും മരണം വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന് VAPP, VDPV എന്ന് രണ്ട് തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വളരെ പെട്ടെന്നുണ്ടാകുന്ന അലർജിക് റിയാക്ഷൻസ് പോലെയുള്ള റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഉടൻ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. VAPV എന്ന് പറയുന്നത് വാക്സിൻ അസോസിയേറ്റഡ് പോളിയോ പാരാലിസിസ് പ്രതിരോധ മരുന്ന് അനുബന്ധ തളർച്ചാ രോഗം. ഓക്കെ, VDPV എന്ന് പറയുന്നത് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് അല്ലെങ്കിൽ പോളിയോ പാരാലിസിസ് ആണ് VDPV എന്ന് പറയുന്നത്. വാക്സിനിൽ നിന്ന് ഉരുത്തിരിയുന്ന മ്യൂട്ടേഷൻ പോലെയുള്ള പ്രതിഭാസങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ശക്തി പ്രാപിച്ച വൈറസ് മൂലം ഉണ്ടാകുന്ന തളർച്ചാ രോഗത്തെയാണ് VDPV എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇതിന്റെ ഈ രംഗത്ത് ഈ പദ്ധതികളുടെ തലപ്പത്തിരിക്കുന്ന ഡോക്ടേഴ്സ് പോലും, ഇപ്പൊ ജേക്കബ് ജോൺ, ജേക്കബ് എം പുളിയിൽ, റിനു പട്ടേൽ ഒക്കെ തുടങ്ങിയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഈ ഇതിന്റെ പാർശ്വഫലങ്ങളെ അംഗീകരിക്കുക, ഇതിന് ദോഷമുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ കേരള സർക്കാരും, കേരള സർക്കാർ മാത്രമല്ല ഇന്ത്യയിലുള്ള ഇന്ത്യ മുഴുവൻ വളരെ തികച്ചും സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് വളരെയധികം പൈസ മുടക്കി ഇത് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയും നിരവധി തവണ കുട്ടികളുടെ മുകളിൽ ഇത് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. വാക്സിനേഷൻ തിയറി, ഇനി വാദത്തിന് വേണ്ടി വാക്സിനേഷൻ തിയറി ശരിയാണ് എന്ന് അംഗീകരിച്ചാൽ പോലും ഒന്നിലധികം പ്രാവശ്യം ഈ മരുന്ന് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ തുടർച്ചയായി ഇങ്ങനെ ഈ മരുന്ന് കൊടുക്കുന്നതിന് ഒരു തരത്തിലും ഒരു മെഡിക്കൽ സയൻസ് വെച്ചിട്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സർക്കാരിന്റെ കീഴിലുള്ള ആരോഗ്യ വിഭാഗങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢ പാർശ്വഫലം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം പദ്ധതികൾക്ക്, ഇപ്പൊ ലോകാരോഗ്യ സംഘടനയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിലേക്കും വികസ്വര രാജ്യങ്ങളിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ ഒരു ഇതിന്റെ ക്വാളിറ്റി കൺട്രോളിങ്ങോ ഒരു സ്ക്രീനിങ് ടെസ്റ്റോ ഒന്നും നടത്തുന്നില്ല. ഒരു സർട്ടിഫിക്കേഷനോട് കൂടി ഇന്ത്യയിലേക്ക് ഈ മരുന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു. മൾട്ടിനാഷണൽ കമ്പനികളാണ് പലപ്പോഴും ഈ മരുന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ചെറിയൊരു യൂണിറ്റിൽ വെച്ചിട്ട് പാക്ക് ചെയ്യുന്നു, ലേബൽ ഒട്ടിക്കുന്നു. ഇപ്പൊ കൊക്കോകോളയൊക്കെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നത് പോലെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു ചെറിയ ഫാക്ടറി ഇവിടെ തുടങ്ങുന്നു, അവിടെ അമേരിക്കയിലടക്കം അമേരിക്കയിലോ ബ്രിട്ടനിലോ ഒക്കെ നിർമ്മിച്ച മരുന്ന് ഇവിടെ കൊണ്ടുവന്ന് റീപാക്ക് ചെയ്തിട്ട് നമ്മളുടെ കുട്ടികളുടെ വായിലേക്ക് ഇറ്റിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും നേരത്തെ പറഞ്ഞ ഈ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ലോകത്തിൽ ഇതിനോടകം തന്നെ അവരുടെ ഈ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളുടെ പേരിൽ വളരെയധികം കുപ്രസിദ്ധി നേടിയവരാണ്. അപ്പോ വികസ്വര രാജ്യങ്ങളിലേക്ക് മാത്രമാണോ അവർ ഈ മരുന്നുകൾ കയറ്റി അയക്കുന്നത്? വികസ്വര രാജ്യങ്ങളിലേക്കും ദരിദ്ര രാജ്യങ്ങളിലേക്കും ആണ് പ്രധാനമായും ഇത്തരം. അവിടുത്തെ ആരോഗ്യമാണല്ലോ ഇവരുടെ പ്രധാന, അവിടെയാണ് ഇവരുടെ മാർക്കറ്റ്. നമ്മളൊക്കെ വളരെ വളരെ ദരിദ്രമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള നിലയിലാണ് അവരിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ, ചൈന പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ. ഇപ്പോ 7 രാജ്യങ്ങളിൽ മാത്രമാണ് പൾസ് പോളിയോ പ്രോഗ്രാം നടത്തുന്നത്. വാക്സിനേഷൻ മാത്രമല്ല, പൊതുവെ മൊത്തത്തിലുള്ള ഇത്തരം പ്രത്യേക നിർമ്മാർജ്ജന പരിപാടികളെല്ലാം തികച്ചും കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ്. ഒരു രോഗത്തെയും വാക്സിൻ കൊണ്ട് പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ മെഡിക്കൽ സയൻസിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. വാക്സിനേഷനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വളരെ ദാരുണമായ ഒരു സംഭവം ഇന്ന് തമിഴ്നാട്ടിൽ നടക്കുകയുണ്ടായി. ചെന്നൈയിലെ തിരുവല്ലൂർ ജില്ലയിൽ മീസൽസ് വാക്സിനേഷനെ തുടർന്ന് 4 കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും 15 കുട്ടികൾ ആശുപത്രിയിൽ ആക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഇപ്പൊ നമ്മൾ കൃത്യമായ അതിന്റെ ഒരു വിവരം പഠിച്ചിട്ട് രണ്ട് തരത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്. ഒന്നിപ്പോ ഇന്ത്യ ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഇടപെടലിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പൊതുമേഖലയിലുള്ള വാക്സിൻ നിർമ്മാണ യൂണിറ്റുകൾ അടച്ചു പൂട്ടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. തത്വത്തിൽ ഏകദേശം അംഗീകരിക്കുകയും ചെയ്തു. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണകൂടവും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൂടെ ചേർന്നിട്ട് ഈ ഫാക്ടറികൾ 3 അടച്ചു പൂട്ടാനുള്ളൊരു തീരുമാനത്തിന്റെ അന്തിമഘട്ടത്തിലാണ്. പ്രൊഡക്ഷൻ അവസാനിപ്പിക്കുകയാണ്, ഇവിടെ റിസർച്ച് മാത്രമാക്കുക എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് തുടങ്ങുകയും ചെന്നൈയിൽ പ്രൈവറ്റ് കമ്പനികളുടെ സഹകരണത്തോടുകൂടി പ്രൈവറ്റ് സെക്ടറിന്റെ സഹായത്തോടുകൂടി ഒരു വാക്സിൻ പാർക്ക് ആരംഭിക്കാനും തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഈ തീരുമാനങ്ങൾ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ചെറിയ രീതിയിൽ ആരോഗ്യ മേഖലയെ ശ്രദ്ധിക്കുന്നവരുടെ ഭാഗത്തു നിന്നും എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഈ വാക്സിൻ പാർക്കിനെതിരെ ഞങ്ങൾ ഒറ്റ വായനയിൽ എനിക്ക് ആദ്യം തോന്നിയൊരു സംശയം ഈ എതിർപ്പിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പർപ്പസ്ഫുൾ കണ്ടാമിനേറ്റഡ് വാക്സിൻ ആണോ വിതരണം ചെയ്യപ്പെട്ടതെന്ന്. പിന്നെ ഇതൊന്നും ഇല്ലായെങ്കിലും വാക്സിൻ സൈഡ് എഫക്ട് മൂലം കുട്ടികൾ മരിക്കാം, മരിച്ചിട്ടുണ്ട്. മീസിൽസ് വാക്സിൻ അല്ല, ചിക്കൻ പോക്സ് വാക്സിൻ ആണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പക്ഷേ വൈകുന്നേരം ചില പത്രങ്ങളിൽ അത് പോളിയോ വാക്സിൻ ആണ് എന്ന് ഇപ്പൊ ഫ്ലാഷ് പോലുള്ള ഈവനിങ് ഡെയിലിയിൽ. അപ്പൊ കൃത്യമായ വിവരത്തിന് നമ്മള് മദ്രാസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് പോളിയോ വാക്സിനേഷൻ രണ്ട് തവണയായിട്ട് കൊടുക്കുന്നതെന്ന് ഡോക്ടർ ഹരി പറയുന്നു. മറ്റുള്ള പല സംസ്ഥാനങ്ങളിലും നിരവധി തവണ വാക്സിനേഷൻ നടത്തുന്നുണ്ടെന്നും ഇങ്ങനെ നിരവധി തവണ വാക്സിനേഷൻ നൽകപ്പെടുന്ന കുട്ടികളിലാണ് അസുഖലക്ഷണങ്ങൾ കാണപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിൽ വാക്സിനേഷൻ്റെ അളവ് രണ്ട് തവണയായി കുറച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രചാരണ പരിപാടിയുടെ വിജയമായി അദ്ദേഹം കാണുന്നു. ഇപ്പോൾ പോളിയോ വാക്സിനേഷനെ കുറിച്ചുള്ള പ്രചാരണ പരിപാടികൾക്കിടയിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇത് സമൂഹത്തിൽ നിന്ന് തന്നെ ഈ രോഗം നിർമാർജനം ചെയ്യാൻ ഇത്തരം പരിപാടികൾ സഹായിച്ചിട്ടുണ്ടെന്നാണ്. അവരിതിന് ധാരാളം സ്ഥിതിവിവര കണക്കുകളും നിരത്തുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് പോളിയോ വാക്സിനേഷന് യാതൊരു ഗുണഫലവും ഇല്ലെന്നാണോ? തീർച്ചയായിട്ടും തീർത്തും ഗുണഫലം ഇല്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന കണക്കുകളിലൂടെ സൂക്ഷ്മമായി വായിച്ചാൽ തന്നെ ഇവരുടെ കണക്കിന്റെ പൊള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മരുന്ന് കൊണ്ടാണ് ഒരു രോഗം കുറയുന്നതെങ്കിൽ ആ മരുന്ന് പ്രയോഗത്തിൽ തുടങ്ങിയ കാലം മുതൽ രോഗത്തിന്റെ ഗ്രാഫ്, ഇൻസിഡന്റ് ഗ്രാഫ് ഒരു പ്രത്യേക ലെവലിൽ താഴേക്ക് തന്നെ ആയിരിക്കണം. ഓക്കെ അല്ലേ? അതായത് ചെറിയ കുട്ടിക്കും മനസ്സിലാക്കാവുന്ന ഒരു കണക്കാണ്. പക്ഷെ 99 അല്ല 95 ഈ പരിപാടി തുടങ്ങുന്നതോടുകൂടി, തുടങ്ങിയതിന് ശേഷം പല പ്രാവശ്യം രോഗത്തിന്റെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഇൻസിഡന്റിന്റെ റേറ്റ് കൂടുകയും കുറയുകയും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷം ഒറ്റ പ്രാവശ്യം കൊണ്ട് ഈ രോഗം തുടച്ചു മാറ്റും, അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മരുന്ന് വിതരണം ആരംഭിച്ചത്. 13 ഇതിന്റെ ഈ ഇങ്ങനെ വ്യാപകമായ വിതരണം കഴിഞ്ഞിട്ടും ഇത്തവണയും ഇന്ത്യയില് 200 കേസുകൾ, അതായത് 2008 മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 200 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പുതിയ കേസുകൾ. അതുപോലെ തന്നെ ഈ കണക്കിലെ കളികളിൽ വേറെ ചില രസകരമായ വിഷയങ്ങളുണ്ട്. അതായത് AFP എന്ന് പറയുന്ന അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ്, പെട്ടെന്നുണ്ടാകുന്ന തളർച്ചാ രോഗങ്ങളെ മുഴുവൻ 99 പോളിയോ ആയി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ഒരു ഇന്ത്യയിൽ ഒരു കുട്ടിയുടെ കാല് തളർന്നാൽ അതിനെ പോളിയോ ആയിട്ട് മാത്രമാണ് കണക്കാക്കിയിരുന്നത്. വ്യാപകമായി ഈ മരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് വൈറസിനെ ഐസൊലേറ്റ് ചെയ്ത് ഡിറ്റക്ട് ചെയ്താൽ മാത്രം പോളിയോ ആയി കണക്കാക്കാൻ തുടങ്ങിയത്. AFP എന്ന് പറയുന്ന വിഭാഗത്തിൽ ഏതാണ്ട് 50 തളർച്ചാ രോഗങ്ങളുണ്ട്. ഇപ്പൊ ഗില്ലൻഡാരി സിൻഡ്രോം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മറ്റ് തളർച്ചാ രോഗങ്ങൾ നിരവധിയുണ്ട്. അപ്പൊ ഈ രോഗത്തിന്റെ എണ്ണം കുറഞ്ഞതിൽ ഒരു പ്രധാന കാരണം ഇവിടെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് മാറ്റം വരികയും കുറച്ചുകൂടെ കൃത്യമായി വൈറസിനെ ഐസൊലേറ്റ് ചെയ്താൽ മാത്രം പോളിയോ ആയി കണക്കാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി വന്നിട്ടുള്ള കുറവാണ് ഒന്ന്. അതുകൊണ്ട് തന്നെ മറ്റ് തളർച്ചാ രോഗങ്ങൾ എന്ന AFP വിഭാഗത്തിൽ പെടുന്ന രോഗത്തിന്റെ എണ്ണം, ഇൻസിഡന്റ് റേറ്റ് വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായി കൂടിയിട്ടുണ്ട്. 0 ആയിരുന്നത് ഈ വർഷം 30,000-40,000 മുകളിൽ പോയിട്ടുണ്ട് പോളിയോ തളർച്ചാ രോഗങ്ങൾ. അല്ല, പോളിയോ ഒഴികെയുള്ള, പോളിയോ അല്ലാത്ത മറ്റ് തളർച്ചാ രോഗങ്ങൾ AFP. അതായത് 2005 27,044 കേസോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2004 13,268 കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 95 സീറോയും 96 ഇത് 1005 ഓക്കെ. ഇത് ഇന്ത്യയിലെ മാത്രമല്ല ഈ അവസ്ഥ, പോളിയോ വാക്സിൻ വിതരണം ഇങ്ങനെ വ്യാപകമായി വിതരണം ചെയ്യുന്ന മുഴുവൻ രാജ്യങ്ങളിലും AFT കേസ് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൽ വളരെയധികം പേടി പരത്തിയ ഒരു രോഗമാണ് പോളിയോ. അപ്പോൾ വാക്സിനേഷൻ അല്ലാതെ ഇതിന് എന്താണ് മറ്റ് പ്രതിരോധ നടപടികളുള്ളത്? വളരെ ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു പേടിയാണ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം അഭിപ്രായവും. 5 താഴെയുള്ള കുട്ടികളിൽ 5% മാത്രം വൈറസ് ബാധയുണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് പോളിയോ എന്ന് പറയുന്നത്. പോളിയോ വൈറസിന് എന്താ പറയാ, ഫേസ് ടു ഫേസ് വരുന്നത് ഇന്ത്യയിലെ 5 താഴെയുള്ള കുട്ടികളിൽ 5% താഴെയാണ്. ഈ 5% താഴെ തന്നെ മാരകമായ തളർച്ചാ രോഗങ്ങൾ പോലെയുള്ള രോഗം ഉണ്ടാക്കുന്നത് ഈ 5%, 1% താഴെയാണ്. ഇതെല്ലാം മെഡിക്കൽ ടെസ്റ്റുകളും മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സും പറയുന്ന കണക്കുകളാണ്. മറ്റു കുട്ടികൾക്ക് രോഗം ചെറിയ ചില തളർച്ചകൾ വന്നു പോകുന്നതും അല്ലെങ്കിൽ ക്ലിനിക്കൽ കേസുകളായിട്ടോ അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ കേസുകളായിട്ടോ മൈനർ ഇൽനെസ് ആയിട്ടൊക്കെ വന്നു വൈറസ് എൻട്രി ചെയ്ത് തിരിച്ചറിഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കുകൾ തീർത്തും തെറ്റാണ്. അപ്പൊ അത് നമുക്ക് ഈ പാഠപുസ്തകങ്ങളിലെ പേജ് നമ്പർ അടക്കം വെച്ചിട്ട് നമുക്ക് ഈ കണക്കുകൾ എവിടെ വേണമെങ്കിലും തെളിയിക്കാൻ പറ്റും. പാസ് ടെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ് ഇട്ട് എല്ലാ മെഡിക്കൽ വിഭാഗം വിദ്യാർത്ഥികളും പഠിക്കുന്ന പാഠപുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ 5% എന്റെ ഫെയിലിയർ റേറ്റ് 5% ആയിരുന്നത് ലേറ്റ് 60s ആയപ്പോഴത്തേക്ക് 30-50% ആയിട്ടുണ്ട്. 30% ആയിട്ടുണ്ട്. അപ്പോ അതായത് 1% താഴെ മാത്രം രോഗസാധ്യതയുള്ള രോഗത്തിന് കൊടുക്കുന്ന മരുന്ന്, രോഗം പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്ന് 30% എഫക്റ്റീവ് അല്ല എന്നാണ്. ഇങ്ങനെയുള്ള ഒരു മരുന്ന് എന്ത് അർത്ഥത്തിലാണ് നമ്മളുടെ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും കൊടുക്കുന്നത് എന്നുള്ളൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. സർക്കാർ ആരോഗ്യ വിഭാഗങ്ങൾ പറഞ്ഞതനുസരിച്ച് 1995 അവസാനവും 1996 ആദ്യവുമായിട്ട് 2 വാക്സിനേഷൻ നൽകുന്നതിലൂടെ നാട്ടിൽ നിന്ന് തന്നെ പോളിയോ തുടച്ചു നീക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ 1997 പോളിയോ വാക്സിനേഷൻ പരിപാടി വീണ്ടും കൊണ്ടുവരികയുണ്ടായി. ഇതിനെയാണ് സാജനെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ ചോദ്യം ചെയ്തത്. ഡോക്ടർമാരുടെ ശമ്പള വർധനവിനായി KGMOA എന്നവരുടെ സംഘടന 1999 സമരം നടത്തിയപ്പോൾ ഡോക്ടർമാരും അവരുടെ സംഘടനയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പത്രസമ്മേളനം നടത്തുകയും പോളിയോ വാക്സിനേഷൻ്റെ ശാസ്ത്രീയ അടിത്തറ ചോദ്യം ചെയ്യുകയും ഇത് കേരളത്തിൽ അനാവശ്യമാണെന്നും അതുകൊണ്ട് ഞങ്ങൾ പോളിയോ വാക്സിനേഷൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്നും പറയുകയുണ്ടായി. ജനങ്ങളിലേക്ക് ഈ പോളിയോ വാക്സിനേഷന്റെ അപകടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് താങ്കൾ? ഒരു ഒന്ന് വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് വളരെ ശക്തമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. വളരെ കൃത്യമായ താല്പര്യങ്ങളോട് കൂടിയും വളരെ കച്ചവട താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു വലിയ ശക്തിയോടാണ് എതിരിടേണ്ടത്. ഒപ്പം തന്നെ സാധാരണ ജനങ്ങൾക്ക് അറിവില്ലാത്തൊരു മേഖലയാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അവസാന വാക്ക് ഡോക്ടർമാര് അല്ലെങ്കിൽ അതിൽ തന്നെ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഡോക്ടർമാര് അതിൽ തന്നെ ഗവൺമെന്റ് അലോപ്പതി ഡോക്ടർമാര് പറയുന്ന വാക്കാണ് അവസാന വാക്ക്. അതെ അതെ. സ്വാഭാവികമായും നമ്മളെ പോലുള്ളവർ ഉയർത്തുന്ന ക്യാമ്പയിന് ചില പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഇപ്പൊ കമ്പളക്കാട് പോലെയുള്ള അല്ലെങ്കിൽ പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു നല്ലൊരു ശതമാനം, ഇപ്പൊ ഈ ഗ്രാമത്തിൽ ഒരു 90% ആൾക്കാരും ഈ മരുന്ന് ബഹിഷ്കരിച്ച അവസ്ഥയിലാണുള്ളത്. കമ്പളക്കാട് എന്ന് പറയുന്ന ഗ്രാമം, കമ്പളക്കാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെതിരെ കേസുകളും മറ്റു പലതരത്തിലുള്ള ഇടപെടലുകൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സെമിനാറുകൾ, സംവാദം, ചർച്ച, പ്രകടനം, അങ്ങനെ ഏതൊക്കെ ക്യാമ്പയിൻ ടൂൾ ഉപയോഗിക്കാമോ, ഉദ്ഘാടന വേദിയിൽ നമ്മൾ ഇതിന്റെ എതിർ നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട്. ആരോഗ്യ സെമിനാറുകളിൽ, ആരോഗ്യ വകുപ്പിന്റെ പ്രചരണാർത്ഥം നടത്തിയിട്ടുള്ള ആരോഗ്യ സെമിനാറുകളിൽ നമ്മൾ ചോദ്യം ചോദിച്ച് ഇതിന്റെ കൊണ്ട് മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആർട്ടിക്കിളുകളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതികളിലെല്ലാം, പിന്നെ ഇന്റർനെറ്റ് പോലെയുള്ള മോഡേൺ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരും ഇതിനെ കുറിച്ചൊരു എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടിയാൽ നമുക്ക് ഈ സാധനങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥയുണ്ട്. അത് നമ്മൾ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ വർഷവും ഇതിങ്ങനെ ഈ വർഷം അവസാനിക്കുന്നു, ഈ വർഷം അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പേരിൽ ഇപ്പൊ നിലവിൽ ഒരു കേസ് ഉണ്ട്. അത് വാക്സിനെതിരെ അല്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ പ്രയോജനപ്രദമായ ഒരു സാധനത്തിന് ഞങ്ങൾ തടസ്സം നിന്നു എന്നുള്ളൊരു കേസല്ല. മറിച്ച് ഞങ്ങളിവിടെ ഇതിന്റെ പരസ്യത്തിന് ഒട്ടിച്ചിരുന്ന നോട്ടീസുകൾ വലിച്ചു കീറി, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉയർത്തിയ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി മാത്രം ജനങ്ങളുടെ മുമ്പിൽ പറയാൻ, ഇതിനെ എതിർത്താൽ കേസാകും, ജോലി പോകും, കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷൻ കിട്ടില്ല, അങ്ങനെ വ്യാപകമായ നുണപ്രചരണത്തിലൂടെയാണ് അത് നേരിടാനുള്ളൊരു ശ്രമം നടത്തുന്നത്. അതാണ് ശരിക്കും നമ്മളെ ഈ വിഷയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ ഡോക്ടർമാര് ശമ്പള വർധനവിനായിട്ട് സമരം നടത്തി 99. ആ സമയത്ത് ഈ ഡോക്ടർമാര് ഡോക്ടർമാരും ഡോക്ടർമാരുടെ സംഘടനയും സംഘടനയും പത്രസമ്മേളനം നടത്തി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പത്രസമ്മേളനം നടത്തിയിട്ട് ഇതിന്റെ ശാസ്ത്രീയ അടിത്തറ ചോദ്യം ചെയ്യുന്നു, ഇത് കേരളത്തിൽ അനാവശ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ മീഡിയയിലൂടെയും ജനങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ്. 99 അവസാനത്തോടു കൂടി 2000 സമരം അവസാനിക്കുകയും അതിനടുത്ത ദിവസം തന്നെ ഇവര് പത്രസമ്മേളനം നടത്തി അടുത്ത അധിക ഡോസ് പൾസ് പോളിയോ വിതരണത്തിന് പൂർണ്ണമായ സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. രണ്ട് തരത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇനിയിപ്പൊ ഈ മരുന്ന് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കേണ്ട, ഈ മരുന്ന് വളരെ ഗുണകരവും ഒരു രോഗത്തെ തുടച്ചു നീക്കാൻ ആവശ്യമായ വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഈ ജോലിയിൽ നിന്ന് ചില താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഈ മരുന്നിന് ഭീകരമായ അപകടമുണ്ട് എന്ന് പ്രചരിപ്പിച്ച് വിട്ടുനിൽക്കുന്നു. വളരെ ചില്ലറ വളരെ കുറഞ്ഞ ശമ്പള വർധനവ് പോലെയുള്ള ചില ആനുകൂല്യങ്ങൾ നേടിയെടുത്തു കഴിയുന്നതോടുകൂടി ഇവർ വീണ്ടും ഇതിന് അല്ല എങ്കിൽ ഇവർ ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോ ഇത് നല്ലതാണ്, ഇത് കൊടുക്കണം എന്ന് കുറെ കാലമായി നമ്മളെടുത്ത് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടായാലും ഇവർ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. അപ്പൊ കൃത്യമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം വെച്ചിട്ട് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഇത് കൂടുതൽ തെളിവുകൾ ശരിക്കും വേണ്ട. ജനങ്ങൾ ഇവരെ തെരുവിൽ ഡോക്ടർമാരെ തെരുവിൽ ചോദ്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അതുപോലെയുള്ള പദ്ധതികളുമായി വരുന്നവരെ. പോളിയോ വാക്സിനേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് എംപോഡിനെ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ ഡോക്ടർ ഹരിയെ തന്നെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഡോക്ടർ ഹരിയുടെ ഫോൺ നമ്പർ 0493628585. ഒന്നുകൂടെ, 0493628585. എംപോഡിൻ്റെ മറ്റൊരു ലക്കം കൂടെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.